ധികരണം ആറ് സൂത്രം 26 സർവാപേക്ഷാച യജ്ഞാദിശർവിരശ്വത് ഉത്പന്നാഹി വിദ്യ ഫലസിദ്ധ്യം പ്രതി നക്കിഞ്ചിതന്യത് അപേക്ഷതേ ഉത്തതം പ്രതി അപേക്ഷതേ ഉത്തഹ യജ്ഞാദിശ്രുതേഹി സർവാപേക്ഷാച യജ്ഞാദിശ്രുതേഹി സർവാപേക്ഷ എന്ന് പറഞ്ഞു വിദ്യ അതിൻ്റെ ഫലസിദ്ധിക്ക് വേണ്ടിയിട്ട് ഒന്നിനെ അപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ വിദ്യ അതിൻ്റെ തന്നെ ഉത്പത്തിക്ക് വേണ്ടി സർവത്തെ അപേക്ഷിക്കുന്നു, കർമ്മങ്ങളെല്ലാം അപേക്ഷിക്കുന്നു എന്നാണ് കുതഹ യജ്ഞാദിശ്രുതേഹി. തഥാഹി ശ്രുതി തം ഏതം വേദ അനുവചനേന ബ്രാഹ്മണാഹ വിദശന്തി യജ്ഞേന ദാനേന തപസ അനാശകേന ഇത് യജ്ഞാദീനാം വിദ്യാസാധനഭാവം ദർശയതി. അപ്പോ വേദ അനുവചനത്തിലൂടെ ബ്രാഹ്മണാഹ വിദശന്തി, ബ്രാഹ്മണർ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് യജ്ഞേന ദാനേന തപസ അനാശകേന എന്ന് പറഞ്ഞു. ഇവിടെ യജ്ഞം ദാന തപസ് ഇതല്ല, യജ്ഞാദീന യജ്ഞം ദാനം തപസ് തുടങ്ങിയെല്ലാം വിദ്യാസാധനഭാവം ദർശിച്ചു. വിദ്യയുടെ സാധനമാണ് വിദ്യ ഉത്പന്നമാകുന്നതിന് ഇതെല്ലാം സഹായിക്കുന്നു, യജ്ഞവും ദാനവും തപസ്സും. അനാശക്കേന ഭാഷകാരൻ പറയും, അനശനം അല്ല ഭക്ഷ്യകാർ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, ഹീത മിത മേധ്യാശിനോ ഹി വിവിധിഷ ഭവന്തി, ഹീതവും മിതവും മേധ്യവുമായിട്ടുള്ള ശുദ്ധവുമായിട്ടുള്ള ആഹാരം കഴിക്കുന്നവനെ വിവിധിഷ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ദാനം തപസ് ഇതെല്ലാം വിവിധിഷ ഉത്പന്നമാകുന്നതിന് സഹായിക്കുന്നു. ഭാമതിയിലുണ്ട്, അതും അതും വായിക്കാം, അതും വരുന്നുണ്ട്. വിവിധിഷാ സംയോഗാച്ചയേഷാം ഉത്പത്തി വിദ്യാസാധനഭൂതസ്യ ബ്രഹ്മചര്യസ്യ യജ്ഞാദിഭിഃ സംസ്ഥവ യജ്ഞാദീനാഭിഃ സാധനഭാവ സുച്യതി. വിവിധിഷാ സംയോഗാത് വിവിധിഷന്തി, അത് കഴിഞ്ഞിട്ടാണ് യജ്ഞേന ദാനേന, അവിടെ വിദുഷിയുമായിട്ടുള്ള സംയോഗമുണ്ട്, ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ യേഷാം ഉത്പത്തി സാധനഭാവ അവസീയത്തെ, യേഷാം എന്ന് പറഞ്ഞാൽ യജ്ഞദാന തപസ്സുകൾക്കെല്ലാം ഉത്പത്തി സാധനഭാവം വിദ്യ ഉത്പത്തിയുടെ സാധനത്വം അവസീയത്തെ നിശ്ചയത്തെ. അഥ യദ് യജ്ഞൈ ത്യാജക്ഷ്യത ബ്രഹ്മചര്യമേവ തത് ഛാന്ദോഗ്യത്തിൽ. ഛാന്ദോഗ്യത്തിൽ പറയുന്നുണ്ട് യജ്ഞം എന്ന് പറയുന്നത് അത് തന്നെയാണ്, എന്തിനാണോ പറയുന്നത് അത് തന്നെ ബ്രഹ്മചര്യം എന്ന് പറയുന്നു. അപ്പോൾ ബ്രഹ്മലോകപ്രാപ്തിക്കുള്ള സാധനമായിട്ടാണ് ബ്രഹ്മചര്യത്തെ പറയുന്നത്. എന്തിനാണോ യജ്ഞം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം തന്നെ എന്ന് പറയും. അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ടും തേത്രച്ച വിദ്യാ സാധനഭൂതസ് ബ്രഹ്മചര്യസ്യ യജ്ഞാദിവി സംസ്ഥവ. അവിടെ വിദ്യാസാധനമായിരിക്കുന്നു, ഉപാസനയ്ക്ക് സാധനമായിരിക്കുന്നു. അവിടെ ബ്രഹ്മലോകപ്രാപ്തിക്കുള്ള ഉപായങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ബ്രഹ്മചര്യം, മൗനം തുടങ്ങിയ പലതും കുറിച്ചും പറയുന്നു. അപ്പോൾ അവിടെയും വിദ്യാസാധനഭൂതസ്യ ബ്രഹ്മചര്യസ്യ, വിദ്യയ്ക്കുപായാണ് ബ്രഹ്മചര്യം. അതിനെ യജ്ഞാദിഭി സംസ്ഥവാദ, യജ്ഞാദികൾക്കൊപ്പം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യജ്ഞാദീനാം വിഹി സാധനഭവസ്വസ്ഥിതി. അതുകൊണ്ട് യജ്ഞാദികളും സാധനമാണ് വിദ്യ ഉത്പത്തിക്ക്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആശ്രമകർമ്മങ്ങളല്ല എന്നർത്ഥം. എല്ലാ ആശ്രമകർമ്മങ്ങളും കർമ്മം തന്നെ ധർമ്മം. ആശ്രമകർമ്മങ്ങളെയാണ് ആശ്രമധർമ്മങ്ങളെന്ന് പറയുന്നത്, രണ്ടും ഒന്ന് തന്നെ. ഇതെല്ലാം തന്നെ വിദ്യയുടെ ഉത്പത്തിക്ക് സാധനമാകുന്നു. അതെങ്ങനെ? ചിത്തശുദ്ധി ദ്വാരാ. അപ്പം ഇക്കാര്യത്തിൽ അദ്വൈതത്തിൽ ആചാര്യന്മാർക്ക് ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അജ്ഞാദികൾ വിദ്യോത്പത്തിക്ക് സാധനമാണ്. അത് ഭാമതികാരനായാലും വാർത്തികാരനായാലും എല്ലാവരും കാര്യത്തിൽ ഒരേ അഭിപ്രായക്കാരാണ്. ആരും തന്നെ ഫലത്തിൽ യജ്ഞാദികളുടെ സാധനഭാവത്തെ സ്വീകരിക്കുന്നില്ല. എന്നുവെച്ചാൽ ഫലം ഉണ്ടാക്കുന്നതിന് യജ്ഞാദികൾ ഏതെങ്കിലും തരത്തിൽ സാധനമാകുമെന്ന് ആരും അംഗീകരിക്കുന്നുമില്ല. വിദ്യ ഉത്പന്നമാകുന്നതിന് മാത്രമേ അത് സാധനമാകുന്നുള്ളൂ. സർവേ വേദ യത് പദമാമനന്തി തപാംസി സർവാണി ചയത് വദന്തി യതി ഛന്ദോ ബ്രഹ്മചര്യം ചരന്തി തത്തെ പദം സംഗ്രഹീണം ബ്രവീ ഇത്യവും മാധ്യജശ്രീ ആശ്രമകർമ്മണം വിദ്യാസാധനുഭാവം സൂചി. ഇത് കഠോപനിഷത്തിൽ ഏതൊരു പദത്തെയാണോ സ്ഥാനത്തെയാണോ സർവവേദങ്ങളും പറയുന്നത്, തപസ്സുകൾ എല്ലാം എന്തിനു വേണ്ടിയിട്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണോ ബ്രഹ്മചര്യം ചരിക്കുന്നത്, ആ പദം സംഗ്രഹിച്ചതിനോട് പറയാം ഓം എന്ന് പറഞ്ഞടുത്ത് ഓമിത്യേത എന്ന് പറഞ്ഞ അതിനെ വിശദീകരിക്കുന്നു. ഇവിടെയും പൊതുവെ ഇവിടെയും ബ്രഹ്മചര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, തപസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. വിത്യവിമാദ്യ ശ്രുതി ആശ്രമകർമ്മണം വിദ്യാസാധനഭാവം സൂചിക്കുന്നു. ആശ്രമകർമ്മങ്ങളെല്ലാം വിദ്യയുടെ സാധനമാണ് എന്നുള്ള കാര്യം ഇത് സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതിൽ ഭാമതികാരൻ പറഞ്ഞത് സാക്ഷാത്കാര പര്യന്തം ഒന്നും തന്നെ കർമ്മത്തെ അപേക്ഷിക്കുന്നില്ല. ശ്രവണം, മനനം, നിധ്യാസനം, സാക്ഷാത്കാരം, അതിന് എന്താണ് ശ്രവണം, എന്താണ് മനനം, നിധ്യാസനം, സാക്ഷാത്കാരം, അതെല്ലാം ഭാമതികാരന്റെ രീതിയിൽ വിശദീകരിച്ചു. അതിൽ ശ്രവണം, മനനം, നിധ്യാസനം മൂന്നും കഴിഞ്ഞ് നാലാമതാണ് സാക്ഷാത്കാരവതി വൃത്തിരൂപ. അത് സാക്ഷാത്കാരം എന്ന് പറയുന്നത് വൃത്തിരൂപത്തിലുള്ള അന്ധക്കരണ വൃത്തിരൂപത്തിലുള്ള, അത് കഴിഞ്ഞടുത്ത് വരുന്നതാണ് മുക്തി. ഇതൊന്നും തന്നെ കർമ്മത്തെ അപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. അതിന് നിധ്യാസനത്തെ കുറിച്ചാണ് പറഞ്ഞത്, ചിന്താമയിയായ വൃത്തി, മനോവൃത്തി, ചിന്താരൂപത്തിലുള്ള മനോവൃത്തിയാണ്. ചിന്ത എന്ന് പറയാൻ കാരണം ധൈ ചിന്തായം, ധൈ ധാതു ചിന്താർത്ഥത്തിലാണ്. ധ്യായതി എന്നുവെച്ചാൽ ചിന്തിക്കുക എന്നുള്ളതാണ്. എല്ലാ ചിന്തയും ആകത്തില്ല, വളരെ ഏകാഗ്രമായ ചിന്ത, അതാണ് നിധ്യാസനം. ആ നിധ്യാസനത്തെ കുറിച്ചാണ് അടുത്ത് പറയുന്നത് അവിടെ. അതിൽ സഹജ ആദര നൈരന്തര്യ ദീർഘകാല സേവിത സാക്ഷാത്കാരപതിം ആധത്തെ ഏവ പ്രതിപത്തിം ചതുർത്ഥീം ഇതി ന തത്രാപ്യസ്തി കർമാപേക്ഷ. ഇനി സാക്ഷാത്കാരം ഇവിടെ പറയുന്നത് ശ്രവണ മനന നിധ്യാസനം കൊണ്ടേ സാക്ഷാത്കാരം ഉണ്ടാകത്തുള്ളൂ. അത് എങ്ങനെ ഉണ്ടാകുന്നു? സജ ആദര നൈരന്തര്യ ദീർഘകാല ആദരവോടെ, വളരെ ശ്രദ്ധയോടുകൂടി, നൈരന്തര്യം നിരന്തരമായി, ദീർഘകാലം, സേവിത ആ സേവിത എന്നാണ് യോഗസൂത്രത്തിൽ സമ്യക് അനുഷ്ഠിത. സമ്യക്കായി അനുഷ്ഠിക്കപ്പെട്ടു കഴിഞ്ഞാൽ സാക്ഷാത്കാരപതിയും പ്രതിപത്തിയും ചതുർത്ഥിയും ആധത്തെയും, നാലാമത്തെ പ്രതിപത്തി സാക്ഷാത്കാര രൂപത്തിലുള്ള ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. ഈ സാക്ഷാത്കാരത്തിൻ്റെ വിശേഷത എന്ന് പറയുന്നത് ഈ സാക്ഷാത്കാരം അപരോക്ഷമാണ്. ശ്രവണാദികളിലുണ്ടാകുന്ന ജ്ഞാനം, ശ്രവണ മനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ജ്ഞാനം പരോക്ഷമാണ്. അവിദ്യ എന്ന് പറയുന്നത് അപരോക്ഷമാണ്. അപരോക്ഷം എന്ന് വെച്ചാൽ ഓരോ ജീവനും അനുഭവിക്കുകയാണ് അവിദ്യയെ. അജ്ഞോഹം എന്നും മറ്റ് സ്വയം അനുഭവിക്കുകയാണ്. അപ്പൊ സ്വയം അപരോക്ഷമായിരിക്കുന്ന ഒന്നിനെ, അവിദ്യയെ, പരോക്ഷമായിരിക്കുന്ന ജ്ഞാനത്തിന് നശിപ്പിക്കാൻ കഴിയത്തില്ല. അതാണ് അതിലെ യുക്തി. അതുകൊണ്ട് പരോക്ഷമായ ജ്ഞാനം കൊണ്ട് അജ്ഞാന നാശം സംഭവിക്കത്തില്ല. അപരോക്ഷമായ അജ്ഞാനം നശിക്കില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ദീർഘകാലം നിധ്യാസനം അനുഷ്ഠിച്ച് അതിൽ നിന്നുണ്ടാകുന്ന സാക്ഷാത്കാരപതിയും പ്രതിപത്തിയും ചതുർത്ഥി, നാലാമത്തെ അപരോക്ഷ സാക്ഷാത്കാരം എന്ന് പറയുന്ന ജ്ഞാനം ഉണ്ടാകുന്നു. ഈ ജ്ഞാനവും വൃത്തിരൂപമാണ്. എല്ലാ ജ്ഞാനവും വൃത്തിരൂപമാണ്. അന്ധക്കരണ വൃത്തി പരിണമിക്കുമ്പോൾ അത് അത്യധിക സ്വച്ഛമായതുകൊണ്ട് ജ്ഞാനത്തോടുകൂടിയിരിക്കുന്നു. അത് വിഷയങ്ങളെ ഗ്രഹിക്കുന്നിടത്തായാലും ശരി, ആത്മാവിനെ ഗ്രഹിക്കുന്നിടത്തായാലും ശരി, ജ്ഞാനം എന്ന് പറയുന്നത് ചിത് പ്രതിബിംബത്തോടു കൂടിയ ഈ അന്ധകരണ വൃത്തിയാണ്. ഇത് ജ്ഞാനം പരോക്ഷമായും അപരോക്ഷമായും രണ്ടു തരത്തിലിരിക്കുന്നു. ധൂമത്തെ കണ്ടിട്ട് പർവ്വതത്തിൽ വന്യുണ്ടെന്നറിയുന്നത് പരോക്ഷ ജ്ഞാനമാണ്. സ്വർഗത്തെക്കുറിച്ചറിയുന്നത് പരോക്ഷ ജ്ഞാനമാണ്. ധർമാധർമ്മങ്ങളെക്കുറിച്ച്, അതായത് പുണ്യപാപങ്ങളെക്കുറിച്ച് അറിയുന്നത് പരോക്ഷ ജ്ഞാനം. അപ്പോൾ അവിടെയൊക്കെ അതിനെ പരോക്ഷമെന്ന് പറയാൻ പറയുന്നത് അവിടെയൊന്നും വിഷയവുമായി അന്ധക്കരണ വൃത്തിക്ക് ബന്ധമുണ്ടാകുന്നില്ല. അങ്ങനെ വിഷയവുമായി അന്ധക്കരണ വൃത്തിക്ക് ബന്ധമുണ്ടായി, അന്ധക്കരണ വൃത്തി വിഷയാകാരത്തിൽ പരിണമിച്ചാലേ വിഷയരൂപത്തിൽ, വിഷയാകാരം എന്ന് വെച്ചാൽ വിഷയരൂപത്തിൽ പരിണമിച്ചാലേ അപരോക്ഷം ഞാൻ ഉണ്ടാകത്തുള്ളൂ. അപരോക്ഷ സാക്ഷാത്കാരം മുമ്പിലിരിക്കുന്ന വസ്തുവിൻ്റെ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു. അന്ധക്കരണപ്പുറത്തേക്ക് ഇന്ദ്രിയദ്വാര വെളിയിലെത്തി ബാഹ്യദേശത്ത് വിഷയാകാരത്തിൽ പരിണമിക്കുന്നു. അതുകൊണ്ടാണ് അത് പ്രത്യക്ഷമാകുന്നത്. പർവ്വതത്തില് അനുമാനത്തിലൂടെ വന്യയുടെ ജ്ഞാനം ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ ശബ്ദപ്രമാണത്തിലൂടെ പുണ്യഭാവങ്ങളെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ എല്ലാം അറിവുണ്ടാകുമ്പോൾ അന്ധക്കണ്ണുകൊടുത്തി ആ വിഷയദേശത്ത് പോയി വിഷയാകാരത്തിൽ പരിണമിക്കുന്നില്ല. പല കാരണങ്ങളുമുണ്ട്. പക്ഷെ അവിടെ ഉള്ളിൽ പരിണാമം ഉണ്ടാകുന്നുണ്ട്. വിഷയാകാര പരിണാമങ്ങളിൽ ഉണ്ടാകുന്നു, പക്ഷെ അതിന് വിഷയവുമായിട്ട് സമ്പർക്കം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ ജ്ഞാനവും പരോക്ഷ ജ്ഞാനമാണ്. പരോക്ഷവൃത്തി അല്ലെങ്കിൽ പരോക്ഷ ജ്ഞാനവും കൂടി. അതിന് അപരോക്ഷമായിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടിവിടെ അപരോക്ഷവൃത്തിയെ സ്വീകരിക്കുന്നു. അതിന് മാത്രമേ അപരോക്ഷമായ അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയൂ. അത് മാത്രമേ ബ്രഹ്മ സാക്ഷാത്കാരമാകത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കേവലമായ ബ്രഹ്മജ്ഞാനം, ബ്രഹ്മ സാക്ഷാത്കാരമല്ല. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ പരോക്ഷജ്ഞാനം. അവിടെയൊക്കെ ബ്രഹ്മം ഉണ്ട് എന്നറിയുന്നു, അത്രമാത്രം. ഇനി ബ്രഹ്മജ്ഞാനാണെന്നറിഞ്ഞാൽ കൂടിയും അതും പരോക്ഷമായി അറിയുന്നു, പ്രത്യക്ഷമായി അറിയുന്നു. എൻ്റെ വസ്തുവിലിരിക്കുന്ന, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിന് ഞാൻ ഇതെന്നറിയുന്നു, അങ്ങനെ അറിയാൻ കഴിയുന്നില്ല. അപരോക്ഷവൃത്തി ഉണ്ടാകുന്നില്ല എന്നാണ്. ആത്മജ്ഞാനം എന്ന് പറയുന്നത് അതിനെയാണ്, അല്ല വേറെ ആത്മജ്ഞാനം. ആത്മജ്ഞാനം എന്ന് പറയുന്നതും അപരോക്ഷവൃത്തി എന്ന് പറയുന്നു, അപരോക്ഷ സാക്ഷാത്കാരം എന്ന് പറയുന്നു ഒന്ന് തന്നെ. ആ ഇവിടെ സാധാരണ വിഷയങ്ങളെ നമുക്ക് ഗ്രഹിക്കുമ്പോൾ എന്ത് വരുന്നു, ഇന്ദ്രിയങ്ങളിലൂടെ പോയി വിഷയരൂപത്തിൽ പരിണമിക്കുന്നു. അപ്പോൾ ആ ബ്രഹ്മം എന്ന് പറയുന്നത് ഉള്ളിലാണല്ലോ, അതുകൊണ്ട് പുറത്തു പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല, അത് ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. അതിൻ്റെ സമീപത്തിലാണ് എന്തിരിക്കുന്ന അന്ധകരണം. സദാ ബ്രഹ്മ സാന്നിധ്യത്തിലാണ് അന്ധകരണം വൃത്തിയിരിക്കുന്നത്. അപ്പം ആ വൃത്തിക്ക് അവിടെ പിന്നെ ഉള്ളും പുറവൊന്നുമില്ലല്ലോ. അപ്പോൾ ബ്രഹ്മാകാരമായി വൃത്തി പരിണമിക്കുന്നു. അതെങ്ങനെ പരിണമിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ദീർഘകാല നൈരന്തര്യ സത്കാര ആസേവിത, ദീർഘകാലമായ അഭ്യാസം കൊണ്ട്. അഹം ബ്രഹ്മാസ്മി, നിത്യശുദ്ധ ബുദ്ധമുക്തോസ്മി, ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസം. അങ്ങനെ അഭ്യസിക്കുമ്പോൾ അന്ധകരണം തദാകാരത്തിൽ പരിണമിക്കുന്നു, ബ്രഹ്മാകാരത്തിൽ പരിണമിക്കുന്നു. വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധകരണ പരിണാമം എന്നാണ് അർത്ഥം. അത് എവിടെയായാലും ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ചായാലും ശരി, പരോക്ഷമായ വിഷയങ്ങളെ സംബന്ധിച്ചായാലും ശരി, അപരോക്ഷമായിരിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ചായാലും ശരി, വൃത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിണാമം. ഇത് സാങ്കന്മാരിൽ നിന്ന് കിട്ടിയതാണ്. അദ്വൈതി അവരാണ് വൃത്തി എന്ന് പറഞ്ഞാൽ പരിണാമം എന്ന് സ്വീകരിക്കും. സാങ്കന്മാരിൽ നിന്നാണ് സാങ്കേയോഗത്തിലേക്ക് വന്നു. ആ യോഗത്തിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിച്ചാണ് അദ്വൈതി ആ പ്രക്രിയയെ. എന്തോ സ്വർഗം എങ്ങനെയാണോ ശബ്ദത്തിൽ നിന്ന് കേൾക്കുന്ന അത്രയും, അമേരിക്കയിൽ നിന്ന് കേട്ട എന്ത് വൃത്തിയുണ്ടാവുന്നു അത് കൂടുതലായിട്ടൊന്നും ഉണ്ടാവുന്നില്ല. ശബ്ദജ്ഞാനം, ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ശബ്ദജ്ഞാനം ഉണ്ടാവും. ശബ്ദജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ അതാണ് പരോക്ഷവൃത്തി എന്ന് പറയുന്നത്. വിഷയാകാരം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വിഷയമാണ്? പ്രത്യക്ഷമായ വിഷയമില്ലല്ലോ. അപ്പോൾ പരോക്ഷമായി ശബ്ദത്തിൽ നിന്ന് എന്ത് ജ്ഞാനമുണ്ടാകുന്നു? ആ ജ്ഞാനമാണ് അവിടുത്തെ വിഷയാകാര വൃത്തി എന്ന് പറയുന്നത്. ശബ്ദം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ജ്ഞാനം, അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ എന്ത് ഒരു ജ്ഞാനം ഉണ്ടാകുന്നുണ്ടല്ലോ. ജ്ഞാനമില്ലാതാകുന്നില്ല. ജ്ഞാനം ഉണ്ടാകുമ്പോൾ എന്ത് ജ്ഞാനമാണോ അതാണ് അവിടുത്തെ വിഷയാകാര വൃത്തി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കറിയാം, അവിടെ ഇന്ദ്രിയവും വിഷയവുമായിട്ട് സന്നികർഷമില്ല, ബന്ധമില്ല. അതുകൊണ്ട് വിഷയാകാര പരിണാമം വിഷയദേശത്ത് സംഭവിക്കുന്നില്ല, അതൊന്നും സംഭവിക്കാത്തതുകൊണ്ട്. എന്നാൽ ജ്ഞാനമുണ്ട് താനും. അപ്പോൾ ആ ജ്ഞാനത്തിനാണ് വൃത്തി എന്ന് പറയുന്നത്. വൃത്തി എന്നോ വൃത്തി ജ്ഞാനമെന്നോ പറയാം. അപ്പം ജ്ഞാനമെന്ന് പറയുന്നത് ഒരു മിക്സാണ്, ശുദ്ധമായ ജ്ഞാനമാണ്. ശുദ്ധമായ ജ്ഞാനം എന്ന് പറയുന്നത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, അതാണ് നിരുപാധിക ജ്ഞാനം. അല്ലാതെ ജ്ഞാനമെന്ന് പറയുന്നിടത്തെല്ലാം വൃത്തിയും ജ്ഞാനവും കൂടിച്ചേർന്നു. അതിനാണ് അയോഗകോളത്തിൻ്റെ ഉദാഹരണമൊക്കെ പറയുന്നത്, തപ്ത അയോഗകോളം. അവിടുത്തെ അഗ്നി എന്ന് പറയുന്നത് എന്താ? അത് ആ ഇരുമ്പിനോട് ചേർന്നിരിക്കുന്നതാണ്. പർത്തുളാകാരത്തിലുള്ള അഗ്നി അവിടെ കാണുന്ന എന്താ? അത് ആ ഇരുമ്പിനോട് ചേർന്നിരിക്കുന്നതാണ്. ഇരുമ്പിനെ നമുക്ക് അഗ്നിയിൽ നിന്ന് മാറ്റാനോ അഗ്നിയെ നമുക്ക് ഇരുമ്പിൽ നിന്ന് മാറ്റാനോ പറ്റില്ല. അങ്ങനെ ഒന്ന് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു. പക്ഷേ അഗ്നിയെ നമ്മളവിടെ വർത്തുളാകാരത്തിൽ കാണും, ഇരുമ്പുണ്ടയുടെ ആകാരത്തിൽ ഉരുണ്ട്. അതുതന്നെയാണ് വൃത്തി. അത് നമുക്ക് പറയാം അഗ്നിവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ സദാ തേജോമയങ്ങളായിരിക്കുന്നു അന്ധകരണങ്ങളും ഇന്ദ്രിയങ്ങളും എല്ലാം. എന്തുകൊണ്ട്? ചിത്തിൻ്റെ സാന്നിധ്യത്തിലാണ്, ചൈതന്യ സാന്നിധ്യത്തിലാണ് നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പരിണമിക്കാതെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ചലഞ്ച ഗുണവൃത്തി, നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതാ രജസിൻ്റെ സ്വഭാവമാണ് ഗുണത്തിൻ്റെ. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷയം മുമ്പിൽ കിട്ടിയാൽ അത് വിഷയദേശത്ത് വിഷയാകാരത്തിൽ പരിണമിക്കും. പിന്നെ അതിനു വേണം വിഷയയോഗ്യമായിരിക്കണം. അധിഷ്ഠവും മറ്റൊക്കെ ഉള്ളിൽ തന്നെയാണ്, അദ്വൈതിയുടെ ഇതനുസരിച്ച് അന്ധകരണത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ തദാകാരത്തിൽ പരിണമിക്കുന്നില്ല. എന്തുകൊണ്ട്? യോഗ്യമല്ല, അപരോക്ഷയോഗ്യമായ വസ്തുക്കളല്ല. സ്വർഗം ഉള്ളിലല്ല, പുറത്താണ്. പക്ഷേ അത് അപരോക്ഷയോഗ്യമല്ല. പക്ഷേ ഉള്ളിൽ തഥാകാരത്തിൽ പരിണമിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗം എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിട്ടല്ലേ ഒരാൾ സ്വർഗത്തെ ആഗ്രഹിക്കുന്നു. സ്വർഗമെന്ന് പറയുന്നത് എന്ന ദുഃഖേന സമ്പിന്നം നജഗ്രസ്തം അനന്തരം അഭിലാഷോപനീതം ച എന്നെല്ലാം വ്യാഖ്യാനിക്കും പുരാണങ്ങളിലും മറ്റും. ഈ വ്യാഖ്യാനങ്ങളെ കേൾക്കുമ്പോൾ ആ സ്വർഗത്തെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തെ ആരെങ്കിലും സാക്ഷാത്കരിച്ചു. എന്നാൽ പിന്നെ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അയാളോട് ചോദിക്കുകയാണ് സ്വർഗം എന്താണെന്ന് നിനക്ക് മനസ്സിലായി? ഓ മനസ്സിലായി. അയാളുടെ ഉള്ളിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായി. അത് പറയുന്നത് സ്വർഗത്തിനെ സംബന്ധിച്ച് പ്രമാതാവിലുണ്ടായിരുന്ന അജ്ഞാനം നിശ്ചയം. അറിയുന്നവൻ ആണ് പ്രമാദ, അവനിലുണ്ടായിരുന്ന അജ്ഞാനം നശിച്ചു എന്നാണ് പറയുന്നത്. പരോക്ഷപ്പെടുത്തിയുണ്ട്, അജ്ഞാനമില്ലാതായി. അപ്പോൾ അത് പൂർണ്ണമായ അജ്ഞാന നാശമല്ല, ഭാവരൂപത്തിലുള്ള അജ്ഞാന അപരോക്ഷപ്പെടുത്തിയുണ്ടേ നശിക്കും. അത് നശിക്കണമെങ്കിൽ നേരെ സ്വർഗം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി നേരിട്ട് കാണണം. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇഹലോകത്തിൽ എങ്ങനെയാണോ ഭൂലോകം, ഇത് തനിക്ക് പ്രത്യക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ സ്വർഗലോകം പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നു. അതെങ്ങനെ സാധിക്കും? അപരോക്ഷവൃത്തിയുണ്ട്. ഇതൊക്കെ സങ്കല്പമാണെന്ന് സ്വീകരിച്ചാലും അത് ഭാഷകാരൻ പറയുന്നുണ്ട്. ജാഗ്രതും സ്വപ്നവും പോലെ സങ്കല്പമാണ്. ഇതെല്ലാം. അപ്പോൾ അത് സങ്കല്പമാണെന്ന് സ്വീകരിച്ചാലും ശരി, അതിന് പരോക്ഷം അപരോക്ഷമുണ്ട്. അങ്ങനെ സ്വീകരിക്കുന്നിടത്തും പരോക്ഷവൃത്തി ഉണ്ടാകാം, അല്ലെങ്കിൽ പരോക്ഷ ജ്ഞാനം ഉണ്ടാകാം, രണ്ടും ഒന്നാണ്. പരോക്ഷമായ വിഷയങ്ങൾ, വിഷയം തന്നെ ചില വിഷയങ്ങൾ നിത്യ അപരോക്ഷമാണ്, എത്ര വിചാരിച്ചാലും അത് അപരോക്ഷമാക്കാൻ കഴിയും. ഉദാഹരണം പരമാണു നിത്യ അപരോക്ഷമായിരിക്കും, പരോക്ഷമാക്കാൻ കഴിയത്തില്ല. ചിലത് സാധാരണ മനുഷ്യർക്ക് അപരോക്ഷമായി തന്നെ ഇരിക്കുമെന്നും, പക്ഷെ യോഗികൾക്കത് സാധാരണ മനുഷ്യർക്ക് പരോക്ഷമായിരിക്കും, യോഗികൾക്കത് അപരോക്ഷമാകും. ഇത് ഇത് ഇവിടെയെല്ലാം പരോക്ഷ അപരോക്ഷം എന്ന് പറയുന്നത് വൃത്തിയാണ്, ജ്ഞാനം വൃത്തിയാണ്. അതിന് എന്താണ് വൃത്തി അവച്ഛിന്ന ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ പറയും പിന്നീട് ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആ വൃത്തി ജ്ഞാനം അപരോക്ഷമായാലേ ബ്രഹ്മത്തിൻ്റെ സാക്ഷാത്കാരമെന്ന് പറയാൻ പറ്റും. അത് വെറുതെ അങ്ങ് സംഭവിക്കത്തില്ല, അതിന് ദീർഘകാലത്തെ അഭ്യാസം ആവശ്യം. അത് എവിടെ നിന്ന് വന്നു? യോഗശാസ്ത്രത്തിൽ. യോഗികൾ എന്ത് പറയുന്നു? അത് ധാരണ, ധ്യാന, സമാധി, ഏത് വിഷയത്തിലാണോ മനസ്സിനെ ഏകാഗ്രമാക്കുന്നത്, എന്നുവെച്ചാൽ മനസ്സിനെ ഏകാഗ്രമാക്കി ചിത്തവൃത്തികളെ നിരോധിക്കുന്നത്. ചിത്തവൃത്തികളെ നിരോധിക്കണമെങ്കിൽ ഒരു വിഷയം വേണം. അത് നമ്മൾ ഗീതയിൽ ചർച്ച ചെയ്തതാണ്. ഒരു വിഷയമില്ലാതെ ചിത്തവൃത്തിയെ നിരോധിക്കാൻ പറ്റത്തില്ല. മുന്നിലൊരു വിഷയം വേണം, അത് ആഭ്യന്തരമോ ബാഹ്യമോ ആകാം. ഏതെങ്കിലും വിഷയത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി ചിത്തവൃത്തിയെ നിരോധിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ അപരോക്ഷം ഞാൻ ഉണ്ടാകും എന്നാണ്. അതാണ് സമാധി സംഭവിക്കുന്നത്. സമാധി രൂപത്തിലുള്ള പ്രജ്ഞ എന്ന് പറയുന്നു. പിന്നെ അതും കഴിഞ്ഞ് തസ്യാപി നിരോധേ സർവനിരോധ നിർബീജ സമാധി, അത് പിന്നെ വേറെ. സമ്പ്രജ്ഞാത സമാധിയിൽ അവിടെ ജ്ഞാനമുണ്ട്. ഏത് വിഷയത്തെയാണ് ധ്യാനിക്കുന്നത് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനമുണ്ട്. അവിടെയൊക്കെ പറയുന്നത് അപരോക്ഷ സാക്ഷാത്കാരത്തെ കുറിച്ചാണ്. ബാഹ്യവിഷയമാണെങ്കിൽ വേണം. അത് ആന്തരികമായ വിഷയങ്ങളാണെങ്കിൽ, വിഷയം ആന്തരികമാണെങ്കിൽ, കാരണം അത് സാക്ഷാത്കാരം ഉണ്ടാകുന്ന ആന്തരികമാണ്. ബാഹ്യമായ താരാവ്യൂഹ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ധ്യാനിക്കേണ്ട ആവശ്യമില്ലല്ലോ, മാനത്ത് നോക്കിയാൽ മതിയല്ല, എല്ലാം അവിടെ നിൽക്കുകയല്ലേ. അപ്പം അതല്ല, ധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കുന്നത് വേറെ. മാംസമയമായ ദൃഷ്ടി കൊണ്ട് കാണുന്നതിൻ്റെ സാക്ഷാത്കാരം സംഭവിച്ചിരിക്കുന്നു പ്രത്യക്ഷം, അതിനെ ഇനി സാക്ഷാത്കരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എവിടെയായാലും അവിടെ സമ്പ്രജ്ഞാത സമാധിയിൽ സാക്ഷാത്കാരം എന്ന് പറയും. സമ്പ്രജ്ഞാത സമാധി തന്നെ ഇവിടെയും അത് തന്നെ. ഇവിടെ അതിന് സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതവും സബീജം നിർബീജം എന്നൊക്കെ യോഗികൾ പറയുന്നതിന് അദ്വൈതി എടുത്ത് സ്വന്തം ഭാഷയിലാക്കിയാണ് സവികൽപ്പം നിർവികൽപ്പം. യോഗത്തിന് നിർവികൽപ്പമൊന്നുമില്ല. നിർവികൽപ്പ സമാധി യോഗിയൊക്കെ ഉള്ളതല്ല, അത് അദ്വൈതിയുടെയാണ് നിർവി. കാരണം ഈ നിർവികൽപ്പം എന്ന് പറയുന്ന സാധനം അദ്വൈതത്തിലേ ഉള്ളൂ, യോഗത്തിലില്ല. പിന്നെ ഇതെല്ലാം കൂടെ പിൽക്കാലത്ത് വന്നത് തിരിച്ചറിയാൻ വയ്യ ആൾക്കാരെല്ലാം കൂടെ മിക്സാക്കി ഇത് വിശദീകരിക്കുമ്പോൾ, യോഗം വിശദീകരിക്കുമ്പോൾ അവിടെ നിർവികൽപ്പം കൊണ്ടുവരും, അദ്വൈതം വിശദീകരിക്കുമ്പോൾ അവിടെ നിർബീജം കൊണ്ടുവരും. ഇതെല്ലാം എല്ലാം കൂടെ മിക്സാക്കിയതാണ്. ശുദ്ധമായ യോഗത്തിന്റെ വഴി എന്ന് പറയുമ്പോൾ അവിടെ നിജ രാജയോഗത്തിന്റെ വഴി എന്ന് പറയുമ്പോൾ അവിടെ സബീജം നിർബീജം സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം ഇങ്ങനെയൊക്കെയുള്ള സമാധികളേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഭാമതികാരനെ പോലെയുള്ള ആചാര്യന്മാരെ അതുകൂടെ ഇങ്ങോട്ടെടുത്തു എടുത്തിട്ട് അതും അദ്വൈതം കൂടെ കൂട്ടിച്ചേർത്ത് എന്നിട്ട് അദ്വൈതത്തിൽ അങ്ങനെ ഒരു അപരോക്ഷ സാക്ഷാത്കാരം അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇത് ഭാമതികാരന്റെ സ്വന്തം സംഭാവനയാണ്. സുജാതര നൈരന്തര ദീർഘകാല സേവിതോ സാക്ഷാത്കാരവതീം പ്രതിപത്തിം ആഹത്തെ. അത് സാക്ഷാത്കാരം എന്ന് പറയുന്നു, ആ ജ്ഞാനത്തെ നൽകുന്നു. ചതുർത്ഥിയും ഇന്നത്തത്രാപി അസ്ഥി കർമാവിഷ്. ഇത് പൂർവക്ഷി പറയുന്നു. മുൻപ് പറഞ്ഞത് ഭാമതികാരന് സമ്മതമാണ്. ഇവിടെ കർമാപേക്ഷ ഇല്ല എന്ന് പൂർവപക്ഷം. തത് ന ആന്തരീകം ഇത് കൈവല്യ വിധി തസ്യാവി കർമ്മേഷ. അത് കഴിഞ്ഞ് വരുന്നതാണ് സംഭവിച്ചേ തീരും. ഇവിടെ ഭാമതികാരം പറയുന്ന നിർവികൽപ്പ സമാധി സാക്ഷാത്കാരം കഴിഞ്ഞാൽ പിന്നീട് മുക്തി എന്ന് പറയുന്നത് സംഭവിച്ചതന്നെ തീരും. അപ്പോൾ അത് സമാധി കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ്. അത് സമാധി എന്ന് പറഞ്ഞാലും സമാധി പല അർത്ഥത്തിലും പറയാം. സമാധി എന്ന് വെച്ചാൽ ആത്മാവെന്നർത്ഥം പറയാം. സമാധിയതേ അസ്മിൻ സമാധിരാത്മ എന്നൊക്കെ ഭാഷകാരനും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സമാധി എന്ന് പറഞ്ഞ ആത്മാവാണ് ഇവിടെ. അതല്ല സമാധി എന്ന് പറയും. ദീർഘകാലമായ അഭ്യാസം കൊണ്ട് അന്ധക്കരണവൃത്തി ബ്രഹ്മാകാരനുമായി പരിണമിക്കുന്നത് അതാണ് സമാധി. ഇനി അത് പരിണമിച്ചത് എപ്പോഴും അങ്ങനെ ഇരിക്കണമെന്നില്ല. പരിണമിച്ചത് നശിക്കും. വൃത്തിരഹിതമായി വൃത്തിശൂന്യമായി ഇരിക്കും. അത് സമാധിയുടെ ഭാഗമാണ്. വൃത്തിശൂന്യമായിരിക്കും. അത് നിർവികൽപ്പം. അത് സമാധിയാണ്. സുഷുപ്തി പോലെ ബാഹ്യപ്രജ്ഞയില്ലാതെ ഇരിക്കുന്നു. അങ്ങനെ ഇരുന്നാലും ഗ്യാരണ്ടിയില്ല. കാരണം അവിടെ നിന്നും വീണ്ടും ഉള്ളിൽ സംസ്കാരം വാസന കിടക്കുന്നുണ്ട്. എന്ത് വരുന്നു? വീണ്ടും വൃത്തി ഉണ്ടാവും. തനി ഏതുപോലെ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്നത് പോലെ വീണ്ടും വൃത്തികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ജാഗ്രതയിലേക്ക് വരുന്നു. അപ്പോ അവിടെ എന്തുകൊണ്ട് വാസന നശിക്കുന്നില്ല? ഇവിടെയാണ് പറയുന്നത് വാസനാക്ഷയം വേണം, വാസനയെ ക്ഷയിപ്പിക്കണം എന്ന് മറ്റും പറയുന്നു. ഇതും യോഗികളുടെ വഴിയാണ്. യോഗികളും പറയുന്നത് എന്താണോ, ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നത് ഏകാഗ്രത ഉണ്ടെങ്കിൽ നിരോധം വരും ആർക്കായാലും. അത് അത്ര പ്രയാസമുള്ള കാര്യമില്ല. മനസ്സിന് ഏകാഗ്രത ഏതെങ്കിലും വിഷയത്തിൽ വന്നാൽ അവിടെയൊക്കെ സ്വാഭാവികമായിട്ട് നിരോധം സംഭവിക്കുകയാണ്. യോഗിയെ സമ്മതിക്കുന്ന കാര്യം. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഇത് നിരോധം എന്ന് പറയുന്നത് ചിത്തത്തിൻ്റെ ഒരു പരിണാമമാണ്. അതും പരിണാമമാണ് നിരോധം എന്ന് പറയുന്നത്. നിരോധാകാര പരിണാമം അങ്ങനെ പരിണമിക്കുകയാണ്. പരിണമിച്ചിരുന്നു കഴിഞ്ഞാൽ സംസ്കാരശേഷത്തിലിരിക്കും. സംസ്കാരം അവിടെ ഇരിക്കും. അതുകൊണ്ട് വീണ്ടും വൃത്തികൾ വരും. നിദ്ര എന്ന് പറയുന്നത് ഒരു വൃത്തിയാണ്. യോഗി നിദ്ര ഉൾപ്പെടെയുള്ള എല്ലാ വൃത്തികളും വരും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? കാരണം ഇതൊക്കെ സംഭവിക്കുന്നത് ചിത്തത്തിലാണ്, ചിത്തസത്വം. അതുകൊണ്ട് ഈ പറയുന്ന ആദര നൈരന്തര്യ സത്കാരാ സേവിച്ചു. ആ ഈ അഭ്യാസം കൊണ്ട് ഈ ചിത്രത്തെ പ്രകൃതിയിൽ വിനയിപ്പിക്കണം, പിന്നെ തിരിച്ചു വരാത്ത രീതി. പ്രകൃതിയിൽ വിനയിച്ച് സാമ്യാവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിത്രം തിരിച്ചു വരുന്നില്ല. അപ്പോഴാണ് യോഗി കൈവല്യത്തെ പ്രാപിക്കുന്നത്. അതുവരെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ രീതി തന്നെയാണ് ഇവിടെയും പറയുന്നത്. അദ്വൈതികൾ ഭാമതികാരനും മറ്റും പറയുന്നത് പിന്നെ വാസനാക്ഷയത്തിന് വേണ്ടി പണിയെടുക്കണം. എങ്ങനെ? ദീർഘകാലം നൈരന്തര്യ സത്കാരാസ. അങ്ങനെ ദീർഘകാലം പണിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വാസനകളും ക്ഷയിക്കും. വാസന ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ വാസന കൂടി വന്നിട്ട് വീണ്ടും ജാഗ്രതയിലേക്ക് വരാതെയാവും. അങ്ങനെ ജാഗ്രത വരാതെയാകുമ്പോൾ വാസനയും ക്ഷയിച്ച് ആ വാസനയോട് ബന്ധപ്പെട്ടിരിക്കുന്ന അഹങ്കാരാദികളെല്ലാം, അഹങ്കാരത്തോട് ബന്ധപ്പെട്ട വാസനയും വരുന്നിരിക്കുന്നു. ഇതെല്ലാം ശരിക്കും നശിക്കുന്നു. അങ്ങനെ നശിച്ചിട്ട് പിന്നെ ജാഗ്രതയിലേക്ക് വരുന്നില്ല, ശരീരബന്ധം ഉണ്ടാകുന്നില്ല, ശരീരം നശിച്ചു പോകും. അതാണ് അവസാനത്തെ മുക്തി എന്ന് പറയുന്നത്. ശരീരം പിന്നീട് ഗ്രഹിക്കാത്ത തരത്തിലുള്ള മുക്തി. അത് അഭ്യാസത്തിന്റെ ഫലം കൊണ്ടുണ്ടാകുന്നതാണ്. അത് സംഖ്യന്മാരെങ്ങനെയാണോ ചിത്തത്തെ പ്രകൃതിയിൽ ലയിപ്പിക്കുന്നത്, അവിടെ അഭ്യാസം കൊണ്ട് നശിപ്പിക്കുന്നു എല്ലാത്തിനും എന്നാണ് ഈ പ്രക്രിയ പറയുന്നു. അതുകൊണ്ട് ആ അവശ്യം ഭാവിയാണ്. അങ്ങനെ സാക്ഷാത്കാരം സംഭവിച്ചു കഴിഞ്ഞാൽ മുക്തി സംഭവിക്കും. പക്ഷെ വീണ്ടും ശരീരനാശം വരെ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. അഭ്യാസത്തിന്റെ ഫലമായി വാസനയെല്ലാം ക്ഷയിക്കുമ്പോൾ ശരീരം നശിക്കും. തസ്യാപി കർമാപേക്ഷ. അതുകൊണ്ട് പൂർവക്ഷി പറയുന്നത് തദൈവം പ്രമാണത പ്രമേതശ്ച ഉത്പത്തോ ച കാര്യേച ന ജ്ഞാനസ്യ കർമാപേക്ഷേതി ബീജം ശങ്കായാം. അതുകൊണ്ട് പ്രമാണത പ്രമേതശ്ച, പ്രമാണദ്വാര ആയാലും ശരി പ്രമേയദ്വാര ആയാലും ശരി, ഉത്പത്തോച്ച കാര്യച്ച, ജ്ഞാന ഉത്പത്തിയിലായാലും ശരി അതിന്റെ കാര്യമായ മുക്തിയിലായാലും ശരി, പ്രമാണദ്വാര. കാരണം പ്രമാണം എന്താണെന്ന് നേരത്തെ പറഞ്ഞു. വൃത്തി തന്നെയാണ് പ്രമാണം. അദ്വൈതി വൃത്തി പ്രക്രിയയിൽ പ്രമാണം എന്ന് പറയുന്നത് വൃത്തി തന്നെയാണ്. അപ്പൊ ആ വൃത്തി എന്ന് പറയുന്നത് ശ്രവണം, മനനം, നിധ്യാസനം, സാക്ഷാത്കാരം, ഇതെല്ലാം പ്രമാണമാണ്. അദ്വൈതി വൃത്തികളെല്ലാം പ്രമാണം. ആ പ്രമാണം കർമ്മത്തെ അപേക്ഷിക്കുന്നില്ല, നേരത്തെ വിശദീകരിച്ചു. ഇനി പ്രമേയം എന്ന് പറയുന്നത് എന്താണോ, ആത്മാവ് തന്നെ പ്രമേയം. പ്രമേയം എന്ന് പറയുന്നത് ആത്മാവ് തന്നെ, അപരോക്ഷമായിരിക്കുന്ന ആത്മാവ്. അത് എങ്ങനെ കർമ്മത്തെ അപേക്ഷിക്കുന്നു? അപ്പൊ പ്രമാണരൂപത്തിൽ ചിന്തിച്ചാലും പ്രമേയരൂപത്തിൽ ചിന്തിച്ചാലും ഞാനോ എൻ്റെ ഉത്പത്തിയിലോ എൻ്റെ കാര്യമായ മുക്തിയിലോ കർമ്മത്തെ അപേക്ഷിക്കുന്നില്ല. ഇതി ബീജം ശങ്കായം. ഇതാണ് ഇവിടുത്തെ പൂർവപക്ഷത്തിന്റെ താല്പര്യമെന്നാണ് ഇതുവരെ വിശദീകരിച്ചത്. അതില് ശ്രവണമന്നാദികളെ കുറിച്ച് പറഞ്ഞ സിദ്ധാന്തം തന്നെയാണ്. ഇക്കാര്യം ചതുസൂത്രിയിൽ ഭൗമതികാരൻ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. പ്രമാണവും യുക്തിയൊക്കെ അനുസരിച്ചിട്ട് ഇനി പറയുന്നത് ഭാഷ്യകാരന്റെ സിദ്ധാന്തം. ഇവൻ പ്രാപ്തിവെച്ചത് ഉത്പത്തോ ജ്ഞാനസ്യ കർമാപേക്ഷ വിദ്യത വിവിധ ഉത്പാദദ്വാര വിവിധ ശന്തി യജ്ഞി ശ്രുതി. ഇത് വരുമ്പോൾ സിദ്ധാന്തത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒരാചാര്യൻ അദ്വൈതത്തിൽ എല്ലാവരും പറയുന്നു ഉത്പത്തിയിൽ ജ്ഞാനത്തിന് കർമാപേക്ഷയുണ്ട്. കർമ്മം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും എടുക്കണം. ജ്ഞാനം ഒഴികെയുള്ള ഏതെല്ലാം സഹായിക്കുമോ അതെല്ലാം, ചിത്തശുദ്ധിക്ക് ഏതെല്ലാം സഹായിക്കുമോ അതെല്ലാം, മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് ഏതെല്ലാം സഹായിക്കുമോ അതെല്ലാം. അതുകൊണ്ടാണ് അവിടെ യജ്ഞം എന്ന് മാത്രമല്ല പറഞ്ഞത്, യജ്ഞം ദാനം തപസ് തുടങ്ങിയെന്ന് പറയുമ്പോൾ എല്ലാം എന്ന് പറയുമ്പോൾ ഭാവാധികാരം പറയുന്ന ഒരു കാര്യം ശരിയാണ്. യോഗവും തേയും ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് തെറ്റില്ല, തെറ്റില്ലെന്നല്ല ശരിയാണ്. എന്തുകൊണ്ട്? യോഗം എന്ന് പറയുന്നതും ഒരു മാനസിക ക്രിയയാണ്. അത് ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഏകാഗ്രത കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ഭാഷ്യകാരൻ വ്യക്തമായും പറയും, എന്താണ് ഞാനിവിടെ പറയുന്നത്, മുക്തിക്ക് ചിത്തവൃത്തി നിരോധത്തെ സാധനമായിട്ടല്ല എന്ന് പറയും. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്തതാണ്. മുക്തിക്കൊരു സാധനമായി ചിത്തവൃത്തി നിരോധത്തെ നേരിട്ട് സ്വീകരിക്കുന്നില്ല. യോഗി പറയുന്ന പോലെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. യോഗി ചിത്തവൃത്തി നിരോധത്തെ എങ്ങനെയാണോ, യോഗിയെ സംബന്ധിച്ച് അതാണ് സാധന, അഭ്യാസം. ആ നിരോധത്തെ ഭാഷ്യകാരൻ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ? ഉപാസനയുടെ സ്ഥാനത്താണ്. ഉപാസന വാസ്തവത്തിൽ സംഭവിക്കുന്ന അതാണ്. എന്തെങ്കിലും ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക. ധ്യാനിച്ചാൽ ചിത്തവൃത്തി നിരോധം സംഭവിക്കും. ചിത്തത്തിന് ഏകാഗ്രത സംഭവിക്കണമെങ്കിൽ ചിത്തവൃത്തി നിരോധം സംഭവിച്ചേ പറ്റൂ. പരസ്പരാപേക്ഷിതമാണ്. ചിത്തവൃത്തി നിരോധം സംഭവിച്ചാലേ ചിത്തത്തിന് ഏകാഗ്രത സംഭവിക്കും. മനസ്സിൽ നാനാ വിചാരങ്ങളുണ്ടെങ്കിൽ എങ്ങനെ ഏകാഗ്രത വരുന്നു? അപ്പോൾ മനസ്സിൽ സജാതീയ വൃത്തി പ്രവാഹം ഉണ്ടായാലേ അതിനെ ഏകാഗ്രത എന്ന് പറയാൻ പറ്റും. അപ്പോൾ അവിടെ ചിത്തത്തിൻ്റെ സജാതീയ പരിണാമം സംഭവിക്കുന്നു. ഒരേ തരത്തിലുള്ള പരിണാമം, ഒരേപോലെയുള്ള പരിണാമം സംഭവിക്കും. അത് നേരിട്ട് മുക്തി കൊടുക്കുമെന്ന് ഭാഷ്യകാരം പറയുന്നു. സർവാപേക്ഷ എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അതും ഉൾപ്പെടുത്താം. എന്തുകൊണ്ട്? അതും ഏകാഗ്രതയ്ക്ക് സഹായമാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നുണ്ട്, യോഗത്തിൽ ഏതൊക്കെ സാധനാപരമായി പ്രയോജനപ്പെടും അതെല്ലാം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ചിത്തവൃത്തി നിരോധം കൊണ്ട് മുക്തി അത് സാധിക്കില്ല. പിന്നെ അതിനെയും അപേക്ഷിക്കുന്നു എന്ന് പറയാം. ഒരാൾക്ക് മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി യോഗം പരിശീലിക്കാം, അത് സഹായിക്കും. അത് രാജയോഗമായാലും ശരി, ഹഠയോഗമായാലും ശരി, ഹഠയോഗം സഹായിക്കും. ഹഠയോഗം മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അദ്വൈതത്തിൻ്റെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഈ സർവാപേക്ഷ എന്ന് പറയുന്നതിൽ ഇതെല്ലാം ഉൾപ്പെടും. ഭക്തിയും യോഗവും എല്ലാം ഉൾപ്പെടും, ഒന്നിനെയും വിടുന്നില്ല. പക്ഷെ അതൊന്നും മുഖ്യമല്ല. മുഖ്യമായി പറയുന്ന അദ്വൈതി എന്താണോ? എന്താണ്? തത്വമസി തുടങ്ങി വാക്യശ്രവണമാണ്, അവിടെ നിന്ന് ആരംഭിക്കണമെന്നാണ്. അല്ല, ചിത്തവൃത്തി നിരോധത്തിലൂടെ. അപ്പോൾ പ്രാണായാമമോ ആസനങ്ങളോ ക്രിയകളോ എല്ലാ സഹായിക്കും, പരമ്പരയായിട്ട് സഹായിക്കും, നേരിട്ടല്ല. എന്തുകൊണ്ട്? അത് മനസ്സിൻ്റെ ശുദ്ധിക്കും മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കും. അങ്ങനെ വരുമ്പോൾ ഉപാസനകളും ദൈവത ഉപാസനകളും എല്ലാം സഹായിക്കും. അപ്പോൾ സർവാപേക്ഷ എന്ന് പറയുന്നത് വിപുലമായ അർത്ഥത്തിലാണ് പറയുന്നത്. അതെല്ലാം യോഗ്യതാ സമ്പാദകങ്ങളായി അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അദ്വൈതത്തിന് ഒന്നിനോടും വിരോധമില്ല. ഓ, അയാൾ വലിയ അദ്വൈതിയാണ്, അയാൾ ഇതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. അദ്വൈതി അംഗീകരിക്കുന്ന പോലെ മറ്റുള്ളവർക്കെല്ലാം അംഗീകരിക്കാൻ പറ്റത്തില്ല. അദ്വൈതിക്ക് ഏതും അംഗീകരിക്കാം, ചിത്തശുദ്ധിക്ക് ഉപകരിക്കുമെങ്കിൽ. ആധ്യാത്മികമായ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അതെല്ലാം ഉപകരിക്കുന്നതാണല്ലോ, അപ്പോൾ ഏതിനെ സ്വീകരിക്കും? പക്ഷെ അവസാനം വരുമ്പോൾ അവിടെ ജ്ഞാനം മുക്തി എന്ന ഭാഗത്ത് വരും എന്നുള്ളതേ ഉള്ളൂ. ഇത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് വ്യത്യാസം. ഏവം പ്രാപ്തി വിച്ചതി ഉത്പത്തോ ജ്ഞാനസ്യ കർമാപേക്ഷ വിദ്യതി. ജ്ഞാനസ്യ ഉത്പത്തോ, ജ്ഞാനത്തിന്റെ ഉത്പത്തിയിൽ കർമാപേക്ഷ ഉണ്ട്. അതിനുവേണ്ടിയാണ് എല്ലാത്തിനും അപേക്ഷിക്കുക എന്ന് പറയുന്നത്. അതും ഇവിടെ പറയും, ഏത് കർമ്മവും അപേക്ഷിക്കും, ഏത് കർമ്മവും ജ്ഞാനോത്പത്തിക്ക് സഹായിക്കും. അതിൻ്റെ നിഷിദ്ധ കർമ്മങ്ങൾ ജ്ഞാനോത്പത്തിക്ക് സഹായിക്കത്തില്ല. നരകഫലത്തെ കൊടുക്കുന്ന കർമ്മങ്ങൾ, അത് ഉപേക്ഷിക്കേണ്ടി വരും. യജ്ഞേന എന്ന് പറയുന്നുണ്ട്, അതെടുക്കാൻ പാടില്ല. കാമ്യകർമ്മങ്ങളും അതും ഉപേക്ഷിക്കേണ്ടി വരും. അത് കാമനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. സ്വർഗാദി ഫലതൃഷ്ണയാണ് കർമ്മത്തെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ആ തൃഷ്ണയെ വളർത്തിക്കൊണ്ടിരുന്ന, അപ്പോൾ അതും ഉപേക്ഷിക്കേണ്ടി വരും. പിന്നെ വൈദിക കർമ്മങ്ങളുടെ പട്ടികയിൽ വരുമ്പോൾ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ, അതെവിടെ സ്വീകരിക്കത്തുള്ളൂ. ആ കർമ്മങ്ങൾ തന്നെ നിഷ്കാമഭാവത്തിൽ അനുഷ്ഠിക്കുക, അതെല്ലാം ഇവിടെ വരും. കർമ്മയോഗമെല്ലാം വരും. അനുഷ്ഠിച്ച് ചിത്തശുദ്ധിക്കത് കാരണമായി തീരും. മനസ്സിൻ്റെ രാഗദ്വേഷങ്ങൾ ശമിക്കുന്നതാണ് ചിത്തശുദ്ധി എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. അപ്പൊ രാഗമുണ്ടെങ്കിൽ അതിനർത്ഥം ചിത്തശുദ്ധിയില്ല. ഏതെങ്കിലും വിഷയങ്ങളിൽ രാഗം ഉണ്ടാകുക മനസ്സിൽ, അവനെങ്ങനെ ചിത്തശുദ്ധി ഉണ്ടാകും? അപ്പൊ ആ രാഗദ്വേഷ ഞങ്ങൾ ഇല്ലാതാകുന്നതാണ് മനസ്സിൻ്റെ പ്രകടമായ രാഗദ്വേഷങ്ങൾ ഇല്ലാതാകുന്നതാണ്. സംസ്കാരമല്ല, പ്രകടമായ രാഗദ്വേഷങ്ങൾ ഇല്ലാതാകും. രസവർജം എന്ന് പറയുന്നതാണ് രസകുപ്യസ്യ പരം ദൃഷ്ടോ എന്ന് വർത്തതെ. എവിടെയൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യോഗികളോടെ ഇതിനോടൊപ്പം വശീകാര സംജ്ഞാ വൈരാഗ്യം, വൈരാഗ്യത്തെ കൂടെ സ്വീകരിക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ പറയുന്നതാണ് ജ്ഞാനത്തിന്റെ നാന്തരീയകമാണ്, വശ്യം ഭാവിയാണ് മുക്തി എന്ന് പറയും. യോഗ ശാസ്ത്രത്തിൽ പറയുന്ന എന്താണ്? ജ്ഞാനത്തിന്റെ നാന്തരീകമാണ് വൈരാഗ്യം. അവിടെ വളരെ പ്രാധാന്യമാണ് വൈരാഗ്യത്തിൽ. അപ്പൊ ഇവിടെയും അത് സ്വീകരിക്കുന്നുണ്ട്, വൈരാഗ്യത്തോടെയും സ്വീകരിക്കുന്നുണ്ട്. അത് ഭാഷകാരൻ ചിന്തിക്കുമ്പോൾ പുരുഷന്മാരുടെ വൈരാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ വിഷയ വിതൃഷ്ണ എന്നാണ് ബ്രഹ്മചര്യത്തെ കുറിച്ചുള്ളത്. ആരുടെ ബ്രഹ്മചര്യം? പുരുഷന്റെ. പുരുഷ വിഷയ വിതൃഷ്ണ എന്ന് പറഞ്ഞ ഒരിടത്തും ഭാഷയത്തിൽ കാണത്തില്ല, അങ്ങനെ ഒരു വരിയെ കാണത്തില്ല. അത് ഭാഷകാരന്റെ സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പൊ അത് തന്നെയാണ് യോഗശാസ്ത്രത്തിൽ വശീകാര സംജ്ഞ വൈരാഗ്യം എന്ന് പറയുന്നത്. ജ്ഞാനത്തിന്റെ നാന്തരീകമാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് സംഭവിക്കുന്നതാണ് യോഗികൾ പറയുന്ന കൈവല്യം, മുക്തി എന്ന് പറയും. എന്നുവെച്ചാൽ അവിടെ ചിത്തം പൂർണ്ണമായും പ്രകൃതിയിൽ ലയിക്കുന്നു. അതാണ് യോഗശാസ്ത്രത്തിന് മുക്തി എന്ന് പറയുന്നത്. അല്ല, യോഗശാസ്ത്രത്തിലെ മുക്തി എന്ന് പറയുമ്പോൾ ഗീതയിലെ മുക്തി പറയരുത്. രണ്ട് രണ്ടാണ്. ഗീതയിൽ യോഗത്തെ പരാമർശിക്കുന്നുണ്ട്. എന്നാലും സമശത്രോ ചമിത്രേജ തഥാ ഇതൊന്നുമല്ല, ഇതൊന്നും കൊണ്ട് കാര്യമില്ല. അവിടെ മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? ചിത്തം വിലയിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ നല്ല കടുത്ത സമാധിയാണ്, ചെറിയ സമാധിയൊന്നുമില്ല. സമാധി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പലരും പറയും, ഞങ്ങൾക്കും അറിയാം, അതൊന്നും പോരാ. നല്ല ഡെൻസിറ്റിയുള്ള സമാധി വേണം, ചിത്തം വിലയിക്കുന്ന സമാധി വേണം. അതാണ് യോഗി പറയുന്നത്. അതൊരു യോഗി അതിന് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. യോഗത്തിൽ പതഞ്ജലി വരെ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. നമ്മളതിന് ഒരുപാട് വെള്ളം ചേർത്തിട്ടാണ് യോഗം എന്ന് പറയുന്നത്. നമുക്ക് അത്രേ പറ്റൂ, അതുകൊണ്ടാണ് അതിൽ തകര. അതുകൊണ്ടാണ് വീണ്ടും അഭ്യസിക്കുന്നതെന്ന് പറയും. അഭ്യാസ വൈരാഗ്യാഭ്യാം തന്ദ്രസോ ദീർഘകാല നൈരന്തര്യ സത്കാര ആസീവിതോ. ദൃഢഭൂമിയിൽ എത്തിച്ചേരണം, പിന്നെ തിരിച്ചു വരരുത്. അങ്ങനെ എത്തിച്ചേരണം, വരും, വീണ്ടും അഭ്യസിക്കണം. എന്നാലേ മുക്തിയുള്ളൂ, എന്നാലേ മുക്തി സാധ്യമാകും എന്നാണ്. അത് യോഗിയുടെ വളരെ കടുത്ത നിലപാടാണ്. അതൊക്കെ വേറെ വിഷയങ്ങൾ, ഇതിന്റെ ഇടയ്ക്ക് അതെന്തിനാ കൊണ്ടുവരുന്നത്? നിർമ്മാണചിത്തം ഏത്? പതഞ്ജലി അതിനെ കുറിച്ചൊക്കെ പറയുന്നു. പതഞ്ജലി അങ്ങനെ ഗീത ഏത്? അവിടെ മുക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. മുക്തിയെക്കുറിച്ച് സമശത്രുജ മിത്രേജ വേണ്ടതെന്ന് പറയുന്നു. മുക്തിയിൽ പിന്നെ അങ്ങനെയുള്ള ഇടപാടുകളൊന്നുമില്ല. എന്തുകൊണ്ട്? ചിത്തം ലയിച്ചു പോയി, പിന്നെ എവിടെയാ ശത്രു മിത്രു സമത്വമൊക്കെ? എവിടെ വരും സമത്വ യോഗ വിച്ഛേദം? അതൊന്നും അവിടെയില്ല, അതൊന്നുമല്ല. അങ്ങനെ യോഗിയുടെ സമാധിയിൽ ഒരാൾ കയറിപ്പറ്റിയാൽ പിന്നെ തിരിച്ചിറങ്ങത്തില്ല, പിന്നെ ഇടപാടുകളൊന്നുമില്ല, വ്യവഹാരമൊന്നുമില്ല. അതാണ് യോഗി പറയുന്നത്. ചിത്തം ലയിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യമുണ്ടാകത്തില്ല. അവസാനം അത് തന്നെ, അതാണ് കൈവല്യം. അതിന് മുമ്പുള്ള അവസ്ഥകളെ കുറിച്ചൊക്കെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. വിവേകഖ്യാതി തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ ഒരു നിലപാട് തന്നെയാണ് ഇവിടെ ഈ ദീർഘകാല നൈരന്തര്യ സത്കാര ആസേവിത ദൃഢഭൂമി എന്ന് പറഞ്ഞാൽ യോഗികളുടെ രീതി തന്നെയാണ്. ഭഗവതി കാരണം മറ്റ് യോഗമില്ലാതെ അദ്വൈതമില്ല. യോഗം കൂടി കൂട്ടിച്ചേർത്തേ പറ്റും. ഇതിൻ്റെയൊക്കെ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലത്. അതിനു വേണ്ടിയിട്ടാണ് അത് വിശദീകരിക്കുന്നത്. ഉത്പത്തോ ജ്ഞാനസ്യ കർമ്മപേക്ഷ വിദ്യത. ഉത്പത്തി ജ്ഞാന ഉത്പത്തിക്ക് കർമാപേക്ഷയുണ്ട് എന്നാണ്. കർമാപേക്ഷ എന്ന് വെച്ചാൽ സർവാപേക്ഷ. അതിൽ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നിത്യ നൈമിത്യ കർമ്മങ്ങളുടെ അപേക്ഷ. വിവിധ ഉത്പാദദ്വാര എങ്ങനെയാണ് വിവിധ അതുണ്ടാക്കുന്നതല്ല, വിവിധ ഉണ്ടാകും. ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ഒരാളുടെ ഉള്ളിലുണ്ടാകണമെങ്കിൽ അതിന് ഇതെല്ലാം കൂടിയേ തീരും. യജ്ഞ തപസ്സുകളെല്ലാം കൂടിയേ തീരും. അപ്പോ ഒരു മനുഷ്യന് ഇതിനോട് താല്പര്യം ഉണ്ടാകുന്നില്ല. ബ്രഹ്മത്തെ അറിയുന്നു അയാളുടെ അതിനുള്ള തപസ്സില്ല. ഒരാൾക്ക് താല്പര്യമുണ്ട് എന്ന് വെച്ചാൽ തപസ്സുണ്ട്. യജ്ഞ തപസ്സുകളെല്ലാം ഉണ്ട്. അത് പിന്നെ അവിടെ അതെങ്ങനെയാണ്, യജ്ഞ തപസ്സൊന്നും അനുഷ്ഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് പിന്നെ പൂർവ്വജന്മത്തിലേക്ക് പോകും. കൃതോപാസ്ഥിയാണ്, ഉപാസനെ അവരെ ചെയ്ത ആളായിരിക്കും, അതുകൊണ്ടാണ് ജിജ്ഞാസ ഉണ്ടാകുന്നത് എന്നെല്ലാം അതിനെ വിശദീകരിക്കുന്നു. ഇപ്പൊ വിദുഷ ഉത്പാദം എന്ന് പറയുന്നത് യജ്ഞ തപസ്സുകളുടെ പണിയാണ്. ചിത്തശുദ്ധമാകുമ്പോഴേ വിദുഷ ഉണ്ടാകത്തുള്ളൂ. അതായത് മനസ്സിന് ഈ ലൗകികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള രാഗദ്വേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജിജ്ഞാസയൊന്നും ഉണ്ടാകത്തില്ല. അതാണ് പറയുന്നത്. അതാത് കുറയുന്നതനുസരിച്ച് വിഷയങ്ങളോടുള്ള തല ഇച്ഛ അത് കുറയുന്നതനുസരിച്ച് ബ്രഹ്മത്തോടുള്ള താല്പര്യം കൂടി വരും. അത് അംഗീകരിക്കുന്നതിന് കുഴപ്പമില്ല, എല്ലാവരും അംഗീകരിക്കും. അജ്ഞാനത്തെ അംഗീകരിക്കും, അപരോക്ഷമാണെന്നുള്ള അംഗീകരിക്കും. അപരോക്ഷ ഭ്രമം നിവൃത്തി എന്നൊക്കെ ഭാഷ്യകാരനും പ്രയോഗിച്ചിട്ടുണ്ട്. പ്രപഞ്ചം എന്ന് പറയുന്നത് അപരോക്ഷമാണ്. എന്നുവെച്ചാൽ നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അതിന് അഭിപ്രായ വ്യത്യാസം. ഈ അതിന് വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഈ ഒരു അപരോക്ഷ സാക്ഷാത്കാരം, അപരോക്ഷം ഞാനൊന്ന് ഭാഷകാരനും പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ അപരോക്ഷ ജ്ഞാനത്തിന്റെ ഉത്പത്തി എന്താണ്, ആ അപരോക്ഷ ജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണോ ഭാമതികാരൻ വ്യാഖ്യാനിക്കുന്നത് അതുപോലെ ഭാഷകാരൻ വിശദീകരിക്കുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണ് ഓരോരുത്തരുടെ, അങ്ങനെ പറയുന്നില്ല. ആണ് രണ്ടും തമ്മിലെ വ്യത്യാസം. ഭാമതികാരൻ പറയുന്നത് ഭാഷകാരൻ പറഞ്ഞിരിക്കുന്ന അപരോക്ഷ ജ്ഞാനത്തിൻ്റെ താല്പര്യം ഇതാണ്, ഇതാണ് അതിൻ്റെ അർത്ഥം. ദീർഘകാലമായി നിധ്യാസനം കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രത്യേക ജ്ഞാനം, അതാണ് അപരോക്ഷ ജ്ഞാനം എന്നാണ്. ആ പലയിടത്തും പല ഭാഗങ്ങളിലും ഫലത്തിൽ നേരിട്ടല്ല, ഫലത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് ഭാഷ്യകാരൻ. നേരിട്ട് ഭാഷ ശരിയല്ല എന്ന് പറയത്തില്ല, പക്ഷെ വ്യാഖ്യാനിച്ചു വരുമ്പോൾ പറയും ഇതാണ് ഇതിൻ്റെ താല്പര്യം എന്ന് പറയുമ്പോൾ ഭാഷയും വായിക്കുന്ന നോക്ക് പ്രത്യക്ഷമായി തോന്നുന്ന അർത്ഥമായിരിക്കില്ല ഭാമതികാരൻ പറയും. അതെല്ലാ വ്യാഖ്യാതാക്കളും ചെയ്യുന്നുണ്ട്. നേരിട്ടൊരു തിരുത്തലല്ല, ഫലത്തിൽ അതൊരു തിരുത്തലായി മാറും അങ്ങനെ.